നാരായണീയം ഒന്നാം സ്കന്ധം ഒന്നാം ദശകം. സാന്ദ്രാനന്ദം തരുന്നൊന്ന് അറിവിനുപദമായി നിസ്തുലം കാലദേശം വിട്ടെന്നും മുക്തമായിട്ട് ഉപനിഷദഖിലം നിന്നു വർണ്ണിപ്പതായി. ദർശിക്ക് സ്പഷ്ടമല്ല അപ്പുറമൊരു പുരുഷാർത്ഥങ്ങളാം ബ്രഹ്മമായി ശോഭിപ്പൂകന്ത സാക്ഷാൽ ഗുരുപവനപുരം തന്നിൽ ഈ ഭാഗ്യമാർക്കും. കൈവന്നീടാവതല്ലാത്തതു കരഗതമായെങ്കിലും നിഷ്പ്രയാസം മറ്റോരോന്നിൽ ഭ്രമിപ്പൂ ജനതതി തനു വാഗ്ബുദ്ധിയാൽ ദുർവിവേകം. നാമെന്നാൽ ചഞ്ചലിക്കാതഖിലരുജയൊഴിക്കുന്നതിനാശ്രയിപ്പൂ സർവാൽപാവായിരിക്കും ഗുരുഭവനപുരാധീശനെ തന്നെയെന്നും. ശുദ്ധം സത്വസ്വരൂപം തവ തനു അതുപോൽ ഭൂതഭൂതേന്ദ്രിയങ്ങൾക്കുത്തുങ്കാവാസഭൂവെന്നിതു പലവിധമായി വ്യാസവാക്യം ശ്രവിപ്പൂ. ബിംബം ചില്ലിൽ തെളിഞ്ഞീടിനപടി പരിശോഭിക്കും ആനന്ദരൂപം തന്നിൽ ധന്യൻ സുഖിപ്പൂ. ശ്രുതിമതി മധുരം സുഗ്രഹം തൽസ്വരൂപം യാതൊന്നില്ലനക്കം മുഴുവനനിശം ആനന്ദപീയൂഷരൂപം യാതൊന്നിൽ ചേർന്നിരിപ്പൂ. സുജനമണി പരബ്രഹ്മവാരാശി തന്നിൽ ചേരുന്നോളങ്ങളല്ലോ വിമലതര മഹാസത്വം ആചാര്യതുൽവൂനീ എന്നാൽ നിഷ്കളൻ താൻ സകളതനു ഭവൻമൂർത്തി തന്നംശമാത്രം. നീ ജന്മാതീത ചെയ്വീലൊരു ചെറുപണിയെന്നാകിലും മൂലമില്ലാ തീക്ഷാകർമ്മത്തിനാലേ വെളിവിലിക വരുന്നിങ്ങു കൽപ്പാതിയിങ്കൽ. യോഗൈശ്വര്യത്തിനാലേ വരഗുണമിയലും മായയെ ആവഹിച്ചിട്ടാവിർമോദം വരിപ്പൂ. ഗുണതനു വിഷയാതീത വൈകുണ്ഠമൂർത്തേ നീലക്കാർമേഘവർണം ലളിതനവമനോഹാരികായാം സുമത്വം സൗന്ദര്യത്തിൻ്റെ സാരം സുജനതതിമിഴിക്കുള്ള പുണ്യം സുപൂർണം. ലക്ഷ്മീദേവിക്കശങ്കം കളിമണിസദനം ധ്യാനശീലന്നു സൗഖ്യം വർഷിക്കും നീലമേഘം തവ തനു പരിചിന്തിപ്പുവാതാലയേശ. കഷ്ടം നിൻ സൃഷ്ടികർമ്മം പലവിധ ഭവദുഃഖങ്ങളാൽ ജീവികൾക്കെന്നിഷ്ടം പോൽ പണ്ടു ചിന്തിച്ചിരു സുഗുണ ഹരേ. തെല്ലു തെറ്റെന്നതോർപ്പൂ സൃഷ്ടിച്ചില്ലെങ്കിലോ നീ ഹഹഹ. മധുരമായുള്ള ചിദ്രൂപമിന്നീ ദൃഷ്ടിക്കും ശ്രോത്രരന്ധ്രത്തിനുമിതു കഴിയാ പൂർണ്ണ സൗഖ്യം സ്വദിക്കാൻ. വന്ദിപ്പോരെ തുണയ്ക്കും സതതം അവരപേക്ഷിച്ചിടാതെ കൊടുക്കും സമ്പത്തും സർവകാമങ്ങളും അതിലധികം ബ്രഹ്മസായൂജ്യവും. നീ ഇമ്മട്ടിൽ സർവമേകുന്നൊരു സഫല മഹാപാരിജാതം ഭവാൻ. ഹേ കൃഷ്ണ വ്യർത്ഥം സുരോത്തം സക വനിയരുളും ക്ഷുദ്രമപ്പാരിജാതം. മറ്റീശന്മാർക്കനിഞ്ഞിട്ടഭിപതമരുളുന്നങ്ങു സായൂജ്യപൂർവം. മറ്റുള്ളോർക്കീശ്വരന്മാർ പരമവർ അവിടുന്നീശനങ്ങയ്ക്കുകൂടി. മുറ്റും മേളിപ്പു ഭാഗ്യത്തിക്കവിഴുമപരൻ ത്വൽസുധാമയിലെന്നാലേറ്റം തന്നിൽ സുഖിപ്പൂ. ഗുണനിധി അവിടുന്നെൻ്റെ ശൗരേ നമസ്തേ. കീഴാളൻ മന്മധാരാദിയും അരികളോടൊറ്റൊക്കെ ഭസ്മീകരിക്കാൻ വീരൻ നീ പാടിടുന്നു. മുനിജനം അവിടേക്കുള്ള സൽക്കീർത്തിയെന്നും ശ്രീമൻ നീ എന്നും എല്ലാം അറിവത് അവിടുന്ന് അങ്ങ് നിസ്സംഗനല്ലോ ശ്രീമൻ. ഹേ വാതകേകേശ്വര ഭഗവാനങ്ങു തന്നെ നിനച്ചാൽ.